കണ്ണു ചുവക്കണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരുട്ടണം, ആകെ വിയർക്കണം, നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറണം, ചങ്കിനകത്ത് താളമടിക്കണം, തക്കിട്ട തക്കിട്ട മേളമടിക്കണം, കയ്യും കാലും വിറവിറയ്ക്കണം, പെട പെടയ്ക്കണം, തുടി തുടിക്കണം, പെരുവിരല് പെരുത്ത് കയറണം, വെളിച്ചപ്പാട് പോലെ ഉറഞ്ഞു തുറണം. കണ്ണു ചുമക്കണം, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണം, ആകെ വിയർക്കണം, നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണം, പേശികളാകെ ഉരുണ്ട് കയറണം, ചങ്കിനകത്ത് താളമടിക്കണം, തകിട തകിട മേളം അടിക്കണം, കയ്യും കാലും വിറവിറക്കണം, പെട്ട പെട്ടക്കണം, തുട്ടി തുട്ടിക്കണം, വെളിച്ചപ്പാട്ട് പോലെ ഉറഞ്ഞു തുള്ളണം. ചപ്പോട് പോലെ ഉറഞ്ഞു തുള്ളണം.